വലിയ പ്രശ്നങ്ങൾ കാണുന്നു. പ്രവർത്തനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, നമ്മളതൊക്കെ അനുഭവിക്കുന്നു. ഇനി നമ്മളിന്ന് പ്രവർത്തിച്ച അടുത്ത് വരുന്ന ഒരു തലമുറ ഇവിടുന്നൊക്കെയോ ആൾക്കാർ വരും, അവരിതൊക്കെ ഉപയോഗിക്കും. നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ ഉപയോഗിക്കും. ഇതിലൊക്കെ സംശയം എന്താന്ന്, ഇതിലൊക്കെ കൂടിക്കുഴഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിലെന്താ പ്രശ്നം? ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. ഇതൊരു വലിയ തത്വചിന്തയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മളനുഭവിക്കുന്നു, വരും തലമുറ അനുഭവിക്കുന്നു. അപ്പൊ പ്രകൃതിക്ക് മാറ്റം വരണമെങ്കിൽ പ്രവർത്തിക്കണം. ഇത് ആർക്കാ മനസ്സിലാക്കാൻ മേയാത്ത? ഇത് ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നതുമായിട്ട് എന്താ ബന്ധം? അത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എങ്ങനെയാ ചിന്തിക്കുന്നത്? അത് ഇതുമായിട്ട് എന്താ ബന്ധം? അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. മനുഷ്യൻ പ്രവർത്തിക്കുന്നു, അവന് മനുഷ്യരെ അനുഭവിക്കുന്നു. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. ഈ പുനർജന്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇല്ലെന്നോ നിങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്നോ എന്നല്ല ഞാൻ പറയുന്നു. ആധുനിക സയൻസിന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അതിനുള്ള ഒരു സാധ്യതയില്ല. അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. നിങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നത് ശരിയാണ്. യുക്തി വിചാരത്തിലൂടെ, യുക്തി വിചാരം എന്ന് പറയുന്നത് ഇപ്പോ ദൈവം ഒരാൾക്ക് യുക്തി വിചാരത്തിലൂടെ ഉണ്ടെന്ന് പറയാം, അതേ യുക്തി വിചാരത്തിലൂടെ തന്നെ ഇല്ലെന്നും പറയാം. യുക്തി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതിന്റെ കഴിവനുസരിച്ചിട്ടാണ്. ഏതിന് യുക്തി കൊണ്ട് നമുക്ക് സമർത്ഥിക്കുകയും ചെയ്യാം, യുക്തി കൊണ്ട് നിഷേധിക്കുകയും ചെയ്യാം. അല്ല, യുക്തി വിചാരത്തിലൂടെ, യുക്തി എന്ന് പറയുന്നത് എന്താണോ, എപ്പോഴാണോ നമുക്ക് ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് സഹായകമായി യുക്തി ഉപയോഗിക്കാം. അപ്പോൾ പഴയകാലത്ത് ഈ പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെല്ലാ കാര്യങ്ങളും കേവല യുക്തിയിലൂടെ തീരുമാനിച്ചു. പരീക്ഷണ നിരീക്ഷണം ഇല്ലാന്ന് വെച്ചാൽ ഇന്നത്തെ പരീക്ഷണ നിരീക്ഷണമൊന്നും പണ്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ കേവല യുക്തിയിലൂടെ ഓരോ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഒരാളുടെ സിദ്ധാന്തം, ഇപ്പൊ ശങ്കരാചാര്യൊരു സിദ്ധം ഉണ്ടാക്കി, രാമാനുജാചാര്യ അത് തെറ്റെന്ന് പറയും. രാമാനുജാചാര്യൊരു സിദ്ധം ഉണ്ടാക്കി, സിദ്ധാന്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശങ്കരാചാര്യ ശിഷ്യന്മാർ വന്നിട്ട് പറയും അത് തെറ്റാണ്. അപ്പോൾ യുക്തിയിലൂടെ എന്ത് ചെയ്യും? എല്ലാ സിദ്ധാന്തങ്ങളും പരസ്പരം ഖണ്ഡിക്കും. പരസ്പരം അവരിങ്ങനെ ഖണ്ഡിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഇതേതാ ശരി എന്ന് അങ്ങനെ കൂടുതൽ യുക്തിയുള്ളവൻ പറയുന്നത് ലോകം അംഗീകരിക്കും, ഇതാണ് ശരി. പക്ഷെ അവനെക്കാളും യുക്തിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് പോയി. അല്ലാതെ യുക്തിയിലൂടെ എന്തെങ്കിലും ഒന്ന് അവസാനമായി ആര് സ്ഥാപിച്ചു വച്ചിട്ടില്ല. അങ്ങനെ ഒരു സിദ്ധാന്തം സ്ഥാപിച്ചു വച്ചിട്ടില്ല. പണ്ട് എല്ലാത്തിന്റെ അവസാനം കണ്ടെത്തി വച്ചിരിക്കുകയാണെന്നൊക്കെ പറയും നമ്മുടെ തെറ്റായ ധാരണകൾ. യുക്തിയിലൂടെ ഒന്നും അത് സാധിക്കില്ല. അതൊരിക്കലും കഴിയുന്ന കാര്യമാണ്. പിന്നെ ആധുനിക ശാസ്ത്രത്തിലാണെങ്കിലോ അവർ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ഓരോരോ സിദ്ധാന്തങ്ങൾ അവരും ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും ഒന്ന് അതിനെ റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് ആവർത്തിച്ച് അതിന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊന്ന് അതിനെ ഫാൾസിഫൈ ചെയ്യാൻ ശ്രമിക്കുക, എന്നുവെച്ചാൽ അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും ശാസ്ത്രജ്ഞന്മാര് തന്നെ ചെയ്യുന്നു. അതാണ് ഫാൾസിഫയബിലിറ്റി, റിപ്പീറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? ആധുനിക സയൻസിന്റെ ഒരു പ്രത്യേകതയാണ്. അത് തെറ്റാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ അത് തെറ്റാണെന്ന്, നിങ്ങളിപ്പോൾ അദ്വൈതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെപ്പോഴും എന്താണ്, അത് ശരിയാണെന്ന് സമർത്ഥിക്കാനാണ് നിങ്ങളുടെ മനസ്സിനെപ്പോഴും ഒരു താല്പര്യം. കാരണം നിങ്ങൾക്ക് അതിനാണ് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? എപ്പോഴും അത് ശരിയാണെന്ന് സമർത്ഥിക്കാനാൽ ഇപ്പൊ പുനർജന്മം നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. വിശ്വാസമായതുകൊണ്ട് ഇന്ന് എപ്പോഴും നമ്മൾ യുക്തി എന്തിനാണ് ശ്രമിക്കുന്നത്? അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും പുതിയ പുതിയ യുക്തികൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. സയൻസിന്റെ രീതി അതല്ല. സയൻസിന്റെ രീതി എന്ന് വെച്ചാൽ ഒരാളൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചു, ഐൻസ്റ്റീൻ്റെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു, ആപേക്ഷികത സിദ്ധാന്തം. പിന്നീട് വരുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരും ശ്രമിക്കുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാനാണ്. അതെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും? ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണെന്ന് സമർത്ഥിക്കുന്നത് വരെ അത് ശരി. അതുവരെയുള്ളൊരു ശാസ്ത്ര സിദ്ധാന്തത്തിന്റെ ആയുസ്. പിന്നെ അത് ഒരു കൂട്ടർ അങ്ങനെ ശ്രമിക്കും, വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും അതേ പരീക്ഷണം ആവർത്തിച്ചു നോക്കുന്നു. ശരിയാണോ ശരിയാണോ ശരിയാണോ വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കും. ഏതുവരെ? അവർ പുതിയതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ കണ്ടുപിടിച്ചാൽ പിന്നെ ശരി, ഇപ്പോൾ അതിന് പുതിയൊരു സിദ്ധാന്തമായി എന്നുള്ളതാണ്. ഇതാണ് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശാസ്ത്രം എന്താണ് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നത് സയൻസിനൊരു ദോഷമല്ല. കാരണം സയൻസ് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ സിദ്ധാന്തങ്ങളെല്ലാം വിശ്വാസ സിദ്ധാന്തങ്ങളാണ്. അതായത് പുനർജന്മം. പുനർജന്മത്തെ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് തെറ്റാണെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരത്തില്ല. ആ തെറ്റാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കത്തുമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിരന്തര യുക്തി ഉപയോഗിച്ചിട്ട് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യന്റെ ബാധ്യതയായി മാറും. അതിന് ശരിയാക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. നിങ്ങൾ പിന്നെ ഒരു കൊട്ടേഷൻ പിടിക്കുകയാണ്. എന്തിന്? പുനർജന്മത്തിന്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സയൻസിൽ കൊട്ടേഷൻ മനസ്സിലായി. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം പോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ ഇത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതൊക്കെ അടിസ്ഥാനപരമായി നിങ്ങൾ പത്താം ക്ലാസ് എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പത്താം ക്ലാസ് വിദ്യാഭ്യാസം മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. അപ്പോ വിശ്വാസികളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരും യഹോവയിൽ വിശ്വസിക്കുന്നവരും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും നിരന്തരം അവർ ശ്രമിക്കുന്ന അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യുക്തിയും അവരുടെ ശാസ്ത്രവും എല്ലാം നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 12,000 മുമ്പ് ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അതിനെ ഉറപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസ് അങ്ങനെയല്ല. സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏത് സിദ്ധാന്തത്തെയും തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവര് പുതിയ പുതിയ അറിവ് കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നു? ഒരു 10 വർഷം മുമ്പ് ഉപയോഗിച്ച മൊബൈലല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. 10 വർഷം മുമ്പ് ഉപയോഗിച്ച കമ്പ്യൂട്ടറല്ല ഇന്ന് ഉപയോഗിക്കുന്നു. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കയറി സഞ്ചരിച്ച ബസ്സിലല്ല കാറിലല്ല ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നു. എന്തുകൊണ്ട്? എപ്പോഴും സയൻസ് എന്ന് പറയുന്നത് പുതിയ പുതിയ അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ്. പഴയതിന് നമ്മളെന്ത് ചെയ്യുന്നു? നമുക്കൊരു ബാധ്യത വരും. എന്നിട്ട് നമ്മളതിനെ തന്നെ വീണ്ടും വീണ്ടും വീണ്ടും കൊട്ടേഷൻ പിടിച്ചിട്ട് അതിനെ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് രണ്ട് രീതിയാണ്, ഒന്നല്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ജന്മനാ തന്നെ നിങ്ങളുടെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. ബ്രെയിൻ വാഷിങ് സംഭവിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ നമ്മളെന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന വിശ്വാസങ്ങൾ അതിനെ നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ച് അതാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. അത് കഴുകുന്നതല്ല. പിന്നെ അതിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതായി. അപ്പൊ പുതിയ എന്തെങ്കിലും ഒരു ആശയം കേട്ടുകഴിഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ക്ഷമ, മനസ്സിനൊരു ക്ഷമ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് അത്. നമ്മുടെ ഈ സയൻസിൽ ഒരിക്കലും ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടിയില്ല. മതങ്ങൾ മുഴുവൻ കേട്ടത് മതങ്ങളാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? നിങ്ങളുടെ വിശ്വാസങ്ങളെ വീണ്ടും വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സയൻസ് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അറിവിനെ എപ്പോഴും പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ എവിടെയാണോ പഴയ അറിവിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ് ബ്രെയിൻ വാഷ്. എവിടെയാണോ അറിവിനെ പുതുക്കാൻ ശ്രമിക്കുന്നത് അവിടെ അതില്ല. ഇനി എന്താണ് ചോദ്യം? ആധുനിക സങ്കേതം ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ചിന്താ പദ്ധതികളെ നിയന്ത്രിക്കാനുള്ള വളരെ സൂക്ഷ്മമായ ഗൂഢമായ സൂപ്പർ കമ്പ്യൂട്ടർ വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് പുരാണം. അവര് ഇങ്ങനെ ബുദ്ധിമുട്ട് കാണുന്നു. അതൊക്കെ പറയുന്നത് കോൺസ്പിറസി തിയറി എന്ന് പറയും. കുറെ വട്ടന്മാരി ലോകത്തുണ്ട്. അവരിങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബോധമില്ലാത്ത ആൾക്കാർ അധികം പേര് പിടിക്കും. അല്ല, അങ്ങനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറും മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറും ഒന്നും ലോകത്തില്ല. ഇങ്ങനെ ഓരോരുത്തർ ഇതൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമാണ്, മനസ്സിലായോ? അത് വാട്സാപ്പിൽ നിന്നൊന്നും പഠിക്കരുത്. അവിടെ നിന്നാണ് ഇത്തരം വിജ്ഞാനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഇതിനെയാണ് കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത്. അതിലും അങ്ങനെയൊന്നും അതും നടക്കാത്ത കാര്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെ പറ്റില്ല. പിന്നെ എന്താണ് എന്ന് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. വേറെ സംഭവം നടക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. അതും ഇത്തരം ആൾക്കാരെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പൊ ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ അതിന് പരസ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു ആൾക്കാരെ കൊണ്ടത് വിലയ്ക്ക് വാങ്ങിപ്പിക്കും. അതൊക്കെ ബിസിനസിന്റെ തന്ത്രങ്ങളാണ്. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റായി പോകും. അപ്പോ അങ്ങനെ അഡിക്ഷൻ ഉണ്ടാകുന്നത് അതൊക്കെ ബിസിനസിന്റെ തന്ത്രങ്ങളാണ്. അവർക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുണ്ട്. അതിനുവേണ്ടിയിട്ട് അവർ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ബിസിനസ്സുകാരുടെ തന്ത്രങ്ങളാണ്. അതിലപ്പുറം നിങ്ങളീ പറയുന്ന പോലെ വേറെ ആരും കൂടെ ഇരുന്ന് ആരെയും കൺട്രോൾ ചെയ്യുന്നു അതിനൊന്നും സാധിക്കുന്ന കാര്യങ്ങളാണ്. ബിസിനസ് ലോകം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഇപ്പോ എന്താണ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് അതിനടുത്ത് പ്രത്യേകിച്ചൊരു വിശേഷമുള്ള സാധനമല്ല. പക്ഷെ നിരന്തരമായ പരസ്യം കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? കോടിക്കണക്കിന് ആൾക്കാർ അത് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് അത് കാര്യമൊന്നുമില്ല. അത് ബിസിനസ് തന്ത്രത്തിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടാണ്. മനസ്സിലാക്കുന്നവൻ അതിൽ പോകത്തില്ല, അത് ഉപയോഗിക്കത്തില്ല. അതൊരു വേറൊരു ബിസിനസ് തന്ത്രമാണെന്ന് മനസ്സിലാക്കും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവനവൻ തന്നെ തിരഞ്ഞെടുക്കും. അതിന്റെ ഗുണമൊക്കെ പരിശോധിച്ചിട്ട് അതേ ഉപയോഗിക്കത്തുള്ളൂ. പരസ്യത്തിന്റെ മായാജാലത്തിൽ പെടുന്നു അത് ഉപയോഗിക്കും. ബിസിനസ് തന്ത്രമാണ്. നിങ്ങളിപ്പോ യൂട്യൂബിൽ കയറിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഒരു മൊബൈൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഗൂഗിൾ എടുത്താലും അതിന് മൊബൈൽ തന്നെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും മൊബൈലുകൾ. അതൊക്കെ ബിസിനസിന്റെ പുതിയ ടെക്നിക്കുകളാണ്. അപ്പോ ബോധമുള്ളവൻ അതിൽ പെടത്തില്ല, അത് കളയും. പിന്നെ അതിന്റെ പുറകെ പോകത്തില്ല. ബോധമില്ലാത്തവൻ എന്നെ പറയും. അതെല്ലാം ബിസിനസിന്റെ തന്ത്രങ്ങളാണ്. ഈ പറയുന്ന ആരെയും സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും ആരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനും അതിലൊന്നും എന്താണ് അതിനൊന്നും സയൻസിന് ഉത്തരവാദിത്വമില്ല. സയൻസിന് ഇത്തരം കാര്യങ്ങളൊക്കെ, സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ന്യൂട്രാണ്. എന്നുവെച്ചാൽ അത് ശരിയുടെ ഭാഗത്തല്ല, തെറ്റിന്റെ ഭാഗത്തല്ല, നന്മയുടെ ഭാഗത്തല്ല, തിന്മയുടെ ഭാഗത്തല്ല, ധർമ്മത്തിന്റെ ഭാഗത്തല്ല, അധർമ്മത്തിന്റെ ഭാഗത്തല്ല, ഇതൊന്നുമല്ല സയൻസ്. അതാണ് സയൻസിനെ എപ്പോഴും ന്യൂട്രൽ എന്ന് പറയുന്നത്. പിന്നെ അതിനെ ഉപയോഗിക്കുന്നവരാണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. അതിനെ ഉപയോഗിക്കുന്നവർക്ക് നന്മയ്ക്ക് ഉപയോഗിക്കാം, തിന്മയ്ക്ക് ഉപയോഗിക്കാം. ഐൻസ്റ്റൈന്റെ തിയറി തന്നെ എന്ത് ചെയ്തു, തിന്മയ്ക്ക് ഉപയോഗിച്ചപ്പോഴാണ് ആറ്റം ബോംബ് ഉണ്ടാക്കി ഒരുപാട് പേരെ കൊന്നത്. അതേ തിയറി തന്നെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നതിന്റെ ഗുണഫലങ്ങളാണ് നമ്മളിപ്പം ഏതാണ് ഈ മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നത്. ഐൻസ്റ്റൈന്റെ അതേ തിയറി തന്നെയാണ് ഈ മൊബൈലിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നന്മയ്ക്കും തിന്മയ്ക്കും ഇതൊക്കെ ഉപയോഗിക്കാം. അതിന് സയൻസ് ഉത്തരവാദിയല്ല. സയൻസ് എപ്പോഴും ന്യൂട്രലായിരിക്കും. അത് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ മനസ്സിലിരിക്കുന്ന നന്മയും തിന്മയാണ്. അമേരിക്കക്കാരന്റെ മനസ്സിലിരുന്ന തിന്മയാണ് അത് അണുബോംബായി മാറിയത്. അസിമ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിലിരുന്ന നന്മയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളായി മാറിയത്. അപ്പൊ അതൊക്കെ മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന നന്മയും തിന്മയാണ്, അല്ലാതെ സയൻസിന് അതിന് ഉത്തരവാദിത്വം. സയൻസിനെ കുറിച്ച് എപ്പോഴും എന്താ പറയുന്നത്, അത് ന്യൂട്രലാണ്, അതൊരു ശാസ്ത്രമാണ്. അതിന് ഞാനും പറയുന്നു, അത് ഏതും ദുരുപയോഗം ചെയ്യപ്പെടാം. ഈ വസ്ത്രം ദുരുപയോഗം ചെയ്യുന്നില്ല. ആ പിന്നെ നിങ്ങൾ പറയുന്ന ഏതും ദുരുപയോഗം ചെയ്യപ്പെടാം. ആത്മീയത ദുരുപയോഗം ചെയ്യുന്നു, വസ്ത്രം ദുരുപയോഗം ചെയ്യുന്നു, എല്ലാം ദുരുപയോഗം ചെയ്യുന്നു. അത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ്, അതിന് വേറെ ഇതൊന്നുമില്ല. അത് മനുഷ്യൻ അങ്ങനെ ആയിരിക്കുന്നിടത്തോളം മനുഷ്യന്റെ മനസ്സിൽ നന്മയും തിന്മയും ഉള്ളപ്പോൾ ഇതൊക്കെ നല്ലതിനും ചീത്തയ്ക്ക് ഉപയോഗിക്കും. അത് സയൻസിന്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് ആധുനിക പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് മനസ്സിലായോ? അത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് പ്രകൃതി പരിണാമം പരിണാമ സിദ്ധാന്തം, ഒന്ന് മറ്റൊന്ന് ജീവപരിണാമം. രണ്ടാണ് ഇത്, രണ്ടും പാരലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി പരിണാമവും ജീവപരിണാമവും. ജീവൻ പരിണമിച്ച് പരിണമിച്ചാണ് നമ്മളായത് എന്ന് പറയുന്ന സിദ്ധാന്തവും, ഈ പ്രകൃതി പരിണമിച്ച് പരിണമിച്ചാണ് ഇന്നത്തെ ഈ ലോകം ആയതെന്ന് പറയുന്ന സിദ്ധാന്തവും, ഇത് രണ്ടും ഇങ്ങനെ സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആധുനിക ശാസ്ത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന രണ്ട് സിദ്ധാന്തങ്ങളാണ്. ഇത് കേവലം വിശ്വാസമാണ്. നമ്മൾ പറയുന്ന പുനർജന്മ സിദ്ധാന്തവും ബാക്കിയെല്ലാം എന്താണോ, അത് നമ്മുടെ വിശ്വാസത്തിൽ നിൽക്കുന്ന സിദ്ധാന്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്റെ ജോലി ആരെയും ബ്രെയിൻ വാഷ് ചെയ്യുകയല്ല. മനസ്സിലായോ? ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന് പറയുന്ന പണി എനിക്ക് ഇല്ല. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അധികരിക്കേണ്ടതും തള്ളിക്കളയേണ്ടതും നിങ്ങളുടെ ജോലി. പിന്നെന്താണ് നിങ്ങൾക്ക് ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ബേസിക്കായി അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു വിവരമില്ല. നിങ്ങൾക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാം, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ട്. പക്ഷെ അറിയേണ്ട പല കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എന്ന് പറയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ പറയാതിരിക്കുക എന്ന് പറഞ്ഞു, അതാണ് പ്രശ്നം. നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, പൊതുവെ ഇന്നത്തെ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ പ്രശ്നമാണ്. ഇന്നത്തെ ലോകത്ത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമുക്ക് അറിയേണ്ട മിനിമം വിവരം അതില്ല എന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം. ജി കെ ജനറൽ നോളജ് ഉണ്ട്. ഞാനീ പറയുന്നതൊക്കെ എന്താണ്, ഒരു സയൻസിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന മുഴുവൻ ജനറൽ നോളജാണ്. അതില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. പൊതുവിവരമില്ല. വിവരദോഷം ഒഴിവാക്കണം. പൊതുവിവരം വേണം. അതാ വേണ്ടത്. രണ്ട് അങ്ങനെയുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങൾ ഇങ്ങനെയാണ്, നമ്മുടെ ഫിലോസഫി ഇന്നതാണ്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന എന്താണ്, നമ്മുടെ തത്വചിന്തയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഗുരുവിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ എന്താണ്, ഗുരുവിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോ ഇപ്പൊ ഗുരു പറഞ്ഞിട്ടുണ്ട്, പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഗുരു പറഞ്ഞിട്ടുള്ളതാണ്, ഗുരുവിന്റെ കൃതികളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുനർജന്മത്തെ കുറിച്ച്. അപ്പോ ഗുരു അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്, ഗുരുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രങ്ങൾ, ഗുരു പരിചയപ്പെട്ട ശാസ്ത്രങ്ങൾ, ഗുരു മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതനുസരിച്ച് എന്താണ് ഗുരു അന്നത്തെ ചിന്താഗതി കാഴ്ചപ്പാടിനെ പുനർജന്മം എന്നുള്ള രീതിയിൽ ഗുരു പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു പോകണം, ഗുരു ഇന്നത്തെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ, മനസ്സിലായി, ഇന്നത്തെ കാലഘട്ടത്തിൽ ആണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ, ഇന്നത്തെ ആധുനികമായ ശാസ്ത്രങ്ങൾ ഗുരു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അന്ന് ചിന്തിച്ചതുപോലെ ആയിരിക്കില്ല ഇന്ന് ചിന്തിക്കുന്നത്. ഇത്ര ഞാൻ പറയുന്നു. അന്നെങ്ങനെയാണോ ഗുരു ചിന്തിച്ചത് അതുപോലെ ആയിരിക്കില്ല ഇന്ന് ചിന്തിക്കുന്നത്. ഒരുപാട് മാറ്റം. എന്തുകൊണ്ട്? ഗുരുവിന്റെ ജീവിതം തന്നെ എന്താണ്, നിരന്തരം മാറിക്കൊണ്ടിരുന്നു. നിരന്തരം മാറുക എന്ന് വെച്ചാൽ മരുത്വാമലയിലെ ഗുരുവല്ല അരുവിപ്പുറത്ത് വന്നപ്പോൾ, അരുവിപ്പുറത്ത് വന്ന ഗുരുവല്ല ശിവേരി വന്നപ്പോൾ, ശിവേരി വന്ന ഗുരുവല്ല എവിടെ പോയപ്പോ ആലുവായി പോയപ്പോ. ഈ നാല് സ്റ്റേജിലും ഗുരുവിൽ വലിയ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഗുരുവിന്റെ ചിന്താഗതിയും പ്രവൃത്തിയെല്ലാം എല്ലാത്തിനും. അപ്പൊ ഗുരു എന്താണ്, മാറ്റങ്ങളെ സ്വാംശീകരിച്ച് മുമ്പോട്ട് വന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഗുരുവിനെന്തോ ന്യൂനതയാണെന്നും കരുതുന്ന ഒരാണ് പല ശിഷ്യന്മാരും. ഇന്നത്തെ പല ശിഷ്യന്മാരും അങ്ങനെയാണ്, ഗുരു മാറാത്ത ആളാണെന്ന് കരുതുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ഗുരുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതല്ല. അനുഭൂതി ദശകം ഗുരു തന്നെ എഴുതിയത്. പിന്നീട് അതിനെ കുറിച്ച് ചോദിച്ചും ഗുരു പറഞ്ഞു ആ എഴുതിയ ആളൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്, എന്താണ് അതിന്റെ അർത്ഥം? ആള് മാറി. അരുവിപ്പുറത്ത് വെച്ചാണ് ഗുരു ആത്മോപദേശം എഴുതിയത്. ശിവഗിരി വന്നപ്പോ എന്ത് ചെയ്തു? അതെല്ലാം വെട്ടിത്തിരുത്തി. അരുവിപ്പുറത്തെ ആത്മോപദേശം അതുകൊണ്ട് ശിവഗിരി വന്നപ്പോ അപ്പൊ എന്ത് ചെയ്തു? ഗുരുവിന്റെ ചിന്താഗതി എല്ലാ ഗുരുദേവന്റെ കൃതികളിലും ഇത് കാണാം. മനനമാലയല്ല ദർശനമാല. പഴയ അദ്വൈത ജീവിതയല്ല ഇന്നത്തെ അദ്വൈത ജീവിത. എല്ലാം ഗുരു തിരുത്തിയിട്ടുണ്ട്. പിന്നെ ഗുരുവിന്റെ പ്രവൃത്തി നോക്കിയാലോ. SNDP ഉണ്ടാക്കി, ശ്രീനാരായണ ധർമ്മം, അതുപോലെ പിന്നീട് വേറെ എന്തുണ്ടാക്കി? ധർമ്മസംഘം വേറെ ഉണ്ടാക്കി. എന്ത്, ആദ്യത്തെ ഒരു സംഘം പോരെ? അവിടെ ഗുരുവിന്റെ ചിന്താഗതി മാറ്റം വന്നു. ഗുരുവിന്റെ പ്രതീക്ഷകൾ നോക്കുക. കല്ല് പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച് അവസാനം എന്തായി? ആശയങ്ങൾ പ്രതിഷ്ഠിച്ചു. സത്യം ഇത്തരം ആശയങ്ങളാണ് പിന്നെ പ്രതിഷ്ഠിച്ചു. പിന്നെ എന്ത് പ്രതിഷ്ഠിച്ചു? ഓ, മന്ത്രത്തെ പ്രതിഷ്ഠിച്ചു. അപ്പൊ കല്ല് പ്രതിഷ്ഠ എവിടെ പോയി? അതിൽ തന്നെ നിന്നോ? ശിവേരിയിൽ എന്ത് ചെയ്തു? ശാരദയെ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആലുവായി പോയിട്ട് എന്ത് ചെയ്തു? ഒരു പ്രതിഷ്ഠയില്ലാത്ത അദ്വൈത ആശ്രമം ഉണ്ടാക്കി. അവിടെ ഒരു പ്രതിഷ്ഠയില്ല. ഉണ്ടാ അവിടെ എന്തെങ്കിലും പ്രതിഷ്ഠിച്ച? അതുകൊണ്ടാണ് അദ്വൈത ആശ്രമമാക്കിയത്. അപ്പോ ഗുരു ഇത് ഇങ്ങനെ സ്വയം മാറിക്കൊണ്ടിരുന്ന ആളാണ് ഗുരുവിന്റെ ജീവിതത്തിൽ മുഴുവൻ. ഗുരുവിന്റെ കാഴ്ചപ്പാട് അതാണ് പറഞ്ഞത്. ഇനി അമ്പലം വേണ്ട, പിന്നെ എന്ത് മതി? അതല്ലേ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞിട്ട് പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ലല്ലേ. അനുഭൂതി ദശ എഴുതിയ ആളിപ്പോ ഇല്ല എന്ന്, ആത്മോപദേശം എഴുതി തിരുത്തിയെന്ന്. അപ്പൊ അത് മാറിക്കൊണ്ടിരുന്നു, മനസ്സിലായ? അനുഭൂതി ദശ എന്ന് പറയുന്ന എഴുതിയാളെന്ത് പറഞ്ഞു? ആ എഴുതിയാളിപ്പോ ഇല്ല. അപ്പൊ ആ അദ്വൈതമല്ല ഇപ്പോഴത്തെ അദ്വൈതം. ആത്മവിശ്യത എഴുതിയ ആളെ എന്നെ എന്ത് ചെയ്തു, അതിനെ തിരുത്തി. അപ്പോ മനുഷ്യന്റെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ മാറാത്തത് നിങ്ങൾ അത്രയും മൂഢന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാവാം. അപ്പൊ ഗുരുവിന്റെ എല്ലാ ശിവശതകം എഴുതിയ ആളാണ് പിന്നീട് പറഞ്ഞത്. ശിവനെന്ന് പറയുന്ന ഏതോ ഗാഠനാണ്, മനസ്സിലായോ? വാസുദേവ അഷ്ടകം എഴുതിയ ആളാണ് പറഞ്ഞത്. രാമനെന്ന് പറയുന്നത് ആദിവാസിയാണ്. അപ്പൊ ഇങ്ങനെ ഗുരുവിന്റെ അത്യന്തം നിരന്തരം മാറിക്കൊണ്ടിരുന്ന ആളാണ്. ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനമായ കാര്യം ആ മാറ്റത്തെയാണ്. ഗുരു എപ്പോഴും മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ പൊട്ട സ്വാമിമാര് പറയുന്ന പോലെ ഗുരു എന്ന് പറയുന്നത് എന്താണ്? ഒരു പഴഞ്ചനല്ല ഗുരു, ഒരു ആധുനികനാണ്. എന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഗുരു മാറിക്കൊണ്ടേയിരുന്നു, ആ മാറുന്നോണ്ടാണല്ലോ ആധുനികനാകുന്നത്, അല്ലെങ്കിൽ പഴഞ്ചനായിരിക്കും. എല്ലാ അർത്ഥത്തിലും എന്നും മാറിക്കൊണ്ടേ. അതുകൊണ്ടാണ് എന്താണ് ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഗുരു എന്നും പഠിച്ചുകൊണ്ടേയിരുന്നു. ആരെയും തന്റെ ചുറ്റുപാടുകളിൽ വരുന്നവരിൽ നിന്ന് എല്ലായിടത്തു നിന്നും പഠിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ഓരോ കാര്യം എന്ന് പറയുമ്പോൾ ഗുരു ചോദിക്കും, അങ്ങനെയാണോ അതാണോ? അല്ലാതെ ഇന്ന് പലരും പറയുന്ന പോലെ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ട് ഇങ്ങോട്ട് അവതരിച്ചതല്ല. മനസ്സിലായോ? ഗുരുവിന് ഏറ്റവും ആധുനികനായ മനുഷ്യനായി ഇന്നിപ്പോ പലരും ശ്രമിക്കുന്ന ഗുരുവിനെ ഒരു കൾട്ട് ഗുരുവായി അവതരിപ്പിക്കാനാണ്. ഗുരു കൾട്ട് ഗുരുവല്ല, അതൊക്കെ അബദ്ധമാണ്. കാരണം ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത ആൾക്കാർ ഈ കട്ട് ഗുരുത്വമൊക്കെ പണ്ടേ ആൾക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാണ്. അതൊക്കെ സമൂഹം പരിഹസിക്കുന്ന കാര്യങ്ങളാണ്. ഗുരു അങ്ങനെ ഒരു കട്ട് ഗുരുവല്ല. ഗുരു ഒരു പ്രത്യേകിച്ച് ഒരു കട്ടും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ എന്താണ് നാമായിട്ടൊരു മതം ഉണ്ടാക്കിയിട്ടില്ല. ഗുരു ഒരു മതം ഉണ്ടാക്കിയെങ്കിൽ ഗുരു ഒരു കട്ട് ഗുരുവായിരുന്നു. ഗുരു മറ്റുള്ളവരിൽ നിന്നോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിൽ ശരി ഉൾക്കൊണ്ട് തെറ്റിനെ ഉപേക്ഷിച്ചു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ. കേശവനെ കണ്ടാൽ ചോദിക്കും എന്താണ് കേശവന്റെ അഭിപ്രായം, മനസ്സിലായോ? അയ്യപ്പനെ കണ്ടാൽ ചോദിക്കും എന്താണ് അയ്യപ്പന്റെ അഭിപ്രായം. ഇവരാരും ഈ പറയുന്ന പോലെ ഉള്ള ഗുരുവിന്റെ ഭക്തന്മാരല്ല, പക്ഷെ അവരെന്ത് പറയുന്നു എന്നും ഗുരു മനസ്സിലാക്കി. അവരുടെയൊക്കെ ചിന്താഗതി വേറെയാണെന്നറിയാം. ഒരു കട്ട് ഗുരുവിനൊരിക്കലും കേശവനെ അയ്യപ്പനെയോ പിന്നെ വേറെ ആളുണ്ടല്ലോ സി വി കുഞ്ഞിരാമനെ പോലെയുള്ളവരെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഗുരു എവരെയെല്ലാം ഉൾക്കൊണ്ടിരുന്നു, ഇവരെല്ലാം ഗുരുവിനെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ രസം. അപ്പോ നിങ്ങൾ ഗുരുവിനെ ഒരു കട്ട് ഗുരുവാക്കാൻ പോകണം. എന്താണ് നിങ്ങൾ ആൾക്കാരടുത്ത് പറയുന്നത്? ഗുരുവിന്റെ പടം മാത്രമേ വീട്ടിൽ വെക്കാവൂ, വേറെ ആരുടെ പടവും വെക്കരുത്. അത് വെച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് കടലിൽ കൊണ്ടുവരുന്നു. ഇതാണ് ഗുരുവിനെ കട്ട് ഗുരുവാക്കുന്നത്. ഇത് ശുദ്ധമായ വിവരക്കേടാണ്, മനസ്സിലായോ? ഗുരു അങ്ങനെയല്ല. ഗുരു എന്ന് പറയുന്ന പറഞ്ഞ് ഞാൻ വേണ്ടി വന്നാൽ ശിവരിയിലെ പള്ളിയും മറ്റേ പള്ളിയും മറ്റേ പള്ളിയൊക്കെ ഉണ്ടാകാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ്, മനസ്സിലായോ? ഇപ്പൊ എത്ര ശുദ്ധ വിവരക്കേടാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളത് നിങ്ങളുടെ കൂടെയുള്ള സ്വാമിമാര് ഗുരു എത്രയോ ദേവി ദേവന്മാരെ പ്രതിഷ്ഠിച്ചു, അതൊക്കെ കട്ട് ഗുരുക്കന്മാരാണ്. അത് അങ്ങനെയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ ആൾക്കാരൊന്നും ഗുരുധർമ്മം പ്രചരിപ്പിക്കാൻ നടക്കുന്നു. ഗുരു ആ ഒരു ടൈപ്പായിരുന്നില്ല, മനസ്സിലായോ? ഗുരു എല്ലാം അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രീതിയായിരുന്നു. എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാധനാ സമ്പ്രദായം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാം എന്നാണ് ഗുരു പറഞ്ഞത്. എന്നിട്ടിപ്പോ നിങ്ങളെന്താ പഠിപ്പിക്കുന്നത്? ഗുരുവിന്റെ അമ്പലം ഉണ്ടാക്കി ഗുരുവിനെ മാത്രം പൂജിക്കുക, വേറെ ആരും. എന്നിട്ട് ഗുരു ഒരു കൾട്ട് ഗുരുവായി, ഇത് തികഞ്ഞ അസംബന്ധമാണ്. ഗുരു എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്താണ് അദ്വൈതം? അദ്വൈതി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അദ്വൈതം എന്തോ അറിയാമെന്നുള്ളവരാണ് എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് അദ്വൈതം? എന്താണ് അദ്വൈതം? നിങ്ങളിപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു ലേബലൊന്നും ഗുരുവിലേക്ക് ഒട്ടിക്കേണ്ട യാതൊരു ആവശ്യവും. ഗുരു പഴയ ലേബലുകളാണ് അതൊക്കെ. ഏത് അദ്വൈതം, ദ്വൈതം, ഇഷ്ടാദ്വൈതം, അതൊക്കെ 10,000 വർഷം പഴക്കമുള്ള ലേബലുകളാണ്. അന്ന് ഇന്നിപ്പോ ഗുരുവിലൊന്നും ഒട്ടിച്ചു വിടേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഗുരു എന്താണ്? ആധുനികനാണ് എന്ന് മാത്രം മനസ്സിലാക്കും. അദ്വൈതി ആധുനിക ആധുനികനാണെങ്കിൽ ഗുരുവും അദ്വൈതി. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. അപ്പൊ ഈ നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, പഴയ ലേബലുകൾ തന്നെ വേണം. അങ്ങനെ ഗുരുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക പഴയ ലേബൽ ഒട്ടിക്കേണ്ട ആവശ്യം. ഗുരുവിനെ ആധുനികൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ആധുനിക മനുഷ്യൻ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരു എല്ലാവർക്കും സ്വീകാര്യനായത് അതുകൊണ്ടാണ്. എല്ലാ തുറയിലുള്ള ആൾക്കാർക്കും ഗുരു സ്വീകാര്യനായത്. ഇന്നും ഗുരുവിനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഗുരു സ്വീകാര്യനാണ്. ഗുരുവിനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാത്തതുകൊണ്ടായി. അത് നമ്മുടെ ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണ്, സി വി കുഞ്ഞിരാമനെ കുറിച്ച് ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. സി വി കുഞ്ഞിരാമനില് മാറ്റമില്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഗുരുവിലുള്ള ഭക്തിയാണ്. ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്. ഗുരുവിലുള്ള വിശ്വാസവും ഭക്തിയും ബാക്കിയെല്ലാം മാറും. അഭിപ്രായങ്ങളൊക്കെ മാറിക്കൊണ്ടേ. പക്ഷെ ഈ ഒരു കാര്യം ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഗുരു സർവസമ്മതനായി? എന്തുകൊണ്ടാണ് സർവസമ്മതം? അപ്പൊ ഗുരുവിന്റെ അപൂർവമായ വ്യക്തിത്വം അതാണ്. നിങ്ങൾ ഈ പഴയ ലേബലുകളും കൊണ്ട് ഗുരുവിന്റെ പിറകേടെ നമുക്ക് ഒട്ടിച്ചു വിടേണ്ട യാതൊരാവശ്യം. ഞാൻ പറയുന്നതിലും മനസ്സിലാവുന്നുണ്ട്. അതാണ് മുഖ്യം. പക്ഷെ അതുപയോഗിച്ചിട്ട് സാറിന് അങ്ങനെ ഒരു അപൂർവ വ്യക്തിത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരു കൾട്ട് ഗുരു ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ ഗുരു എന്ത് ചെയ്തു? ഒരിക്കലും ഒരു കൾട്ട് ഗുരു ആവാൻ ശ്രമിച്ചില്ല. പക്ഷെ ആ ബോധമില്ലാത്ത ഇന്നത്തെ ആൾക്കാർ ഗുരുവിന്റെ അനുയായികൾ എന്നൊക്കെ പറയുന്നു, ഒരു ഗുരുവിനെ വീണ്ടും ഒരു കൾട്ട് ഗുരുവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗുരുവിനെ അങ്ങനെ തിരിച്ചറിഞ്ഞ് എന്താണ്, ഗുരു ഒരു കൾട്ട് ഗുരു അല്ല എന്ന് ഗുരുവിനെ തിരിച്ചറിഞ്ഞ ആളാണ് ഈ ഇരിക്കുന്ന ആള്. ആര്? നടരാജ ഗുരുവിന്റെ മഹത്വം അതാണ്. നടരാജ ഗുരുവിനെ തിരിച്ചറിഞ്ഞത് ആ രീതിയിൽ. ഒരു കൾട്ട് ഗുരുവല്ല ഗുരു എന്ന് തിരിച്ചറിഞ്ഞു. കാരണം അന്ന് ഈ പല പല കൾട്ടുകളുണ്ടായിരുന്നു. ഇന്ന് ഈ കൾട്ട് ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുരു, അദ്ദേഹം വാശി പിടിക്കേണ്ട, എന്നെ മാത്രമേ ആരാധിക്കാവൂ, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ, എന്റെ സിദ്ധാന്തം മാത്രമാണ് സിദ്ധാന്തം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്റെ കൂടെയുള്ളവരെല്ലാം എന്റെ ആൾക്കാർ, എനിക്ക് പുറത്തുള്ളവരെല്ലാം പുറത്തുള്ള ആൾക്കാർ, ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതാണ് കട്ടു ഗുരുക്കന്മാർ. ഗുരു ആരുടെയും വിശ്വാസത്തെ തടഞ്ഞില്ല, ആത്മീയ വിശ്വാസം. തന്റെ അടുത്ത് വരുന്നവരെല്ലാം എന്താണ്? തന്റെ അടിമകളായി തന്നെ സ്തുതിച്ച് ജീവിക്കണമെന്ന് ഗുരു ആഗ്രഹിച്ചില്ല. എന്തിന്? ഈശ്വര വിശ്വാസം പോലും വേണമെന്ന് ഗുരു ആഗ്രഹിച്ചില്ല. തന്റെ പ്രസ്ഥാനം സന്യാസി തന്നെ നയിക്കണമെന്ന് ഗുരു ആഗ്രഹിച്ചില്ല. അപ്പോ എല്ലാ കാര്യങ്ങളിലും ഗുരു സ്വതന്ത്രനാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രീതിയായി. അതൊന്നും കഴുത്തു ഗുരുക്കന്മാർക്ക് അത് ഉണ്ടാകത്തില്ല. കഴുത്തു ഗുരുക്കന്മാർ പറയും എന്താണ്? നിങ്ങൾ എന്നെ ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കരുത്. ഞാൻ പറയുന്നതാണ് വേദവാക്യം, വേറെ ഒന്നും കേൾക്കാൻ പാടില്ല. ഗുരുവിന്റെ അടുത്തുണ്ടായിരുന്നവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആയിരുന്നു. എങ്ങനെ വേറെ ആരെയും? ഗുരുവിന്റെ അടുത്ത് കൂടിയവർക്ക് എന്താണ് എന്തിനെ ആരാധിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഗുരുവിന്റെ. അതുകൊണ്ടാണ് അവരെല്ലാം ഗുരുവിനെ ബഹുമാനിച്ചത്, മനസ്സിലായി? അന്ന് ജീവിച്ചിരുന്ന ഒരുപാട് പേര് ഗുരുവിനെ ബഹുമാനിച്ച് അതുകൊണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ശുഭാനന്ദ ഗുരുദേവൻ ഗുരുവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ ആരാധന വിശ്വാസമൊക്കെ വേറെയായിരുന്നു. എന്നിട്ടും ഗുരുവിന്റെ അടുത്ത് വരികയും ഗുരുവിനെ കാണുകയും ഗുരുവിനോട് വളരെ ആദരവ് പുലർത്തുകയും ചെയ്തിരുന്നു. ഗുരുവിന്റെ ആരാധന രീതിയല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നിരീശ്വരവാദി ഗുരുവിന്റെ അടുത്തുണ്ടായിരുന്നു. ഇതിനൊന്നും ഇതിനൊന്നും അംഗീകരിക്കാത്ത പലരുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഗുരു ഒരിക്കലും വാശി പിടിച്ചിട്ട് ഇന്ന് പറയുന്നത് പോലെ ഇപ്പോ നിങ്ങളവിടെ എഴുതി വെച്ചിട്ടില്ലേ എന്താണ് ആ നടാവിരുവിന്റെ പടത്തിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? ഇത് നടാവിരു ഏറ്റവും എതിർത്ത കാര്യമാണ്. ശുദ്ധ വിവരക്കേടാ എഴുതി വെച്ചിരിക്കുന്നത്. അല്പമെങ്കിലും ബോധമുള്ളവൻ നടാവിരുവിന്റെ പടത്തിന്റെ താഴെ അത് എഴുതി വെക്കത്തില്ല. ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ ചേർക്കുക, ഇതിനെയൊക്കെ നിരന്തരം എതിർത്തിരുന്ന ആളാണ് നടാവിരു. ആ നടാവിരുവിനെ പോലും നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയും നിങ്ങൾ എഴുതി കയറ്റി നിങ്ങളുടെ വിവരക്കേട്. നടാവിരു ജീവിച്ചിരുന്നെങ്കിൽ പുള്ളിയുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങളെ ചൂലെടുത്തടിച്ച യാതൊരു സംശയമില്ല. മനസ്സിലായി? ഇതിനൊക്കെ എന്താണ് നടാവിരു സ്വന്തം പേരില് നടായിരുന്നു നേടിയിട്ടു. പക്ഷെ ഒരിക്കലും ഒരു കൾട്ട് ഗുരുവാകാൻ ആഗ്രഹിച്ചാണ്. എന്തുകൊണ്ട്? ഗുരുവിനെ ആ രീതിയിൽ ഗുരുവിനെ മനസ്സിലാക്കിയാണ്. അപ്പോ ഒരുപാട് എന്താണ് വിശേഷണങ്ങളുടെ ആടെ ആഭരണങ്ങളൊക്കെ ചാർത്തി ഇങ്ങനെ പൂജിക്കുക, എന്നാലേ ഗുരുത്വം ഉണ്ടാവും ഗുരുവിൽ എന്നൊക്കെ വിശ്വസിക്കുന്ന പാഴ്ബുദ്ധികളുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ല അത്. ആര്? നടായുരു. അതൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്, മനസ്സിലായി? അപ്പോ ഗുരുവിനെ എങ്ങനെ കാണണമെന്നുള്ള സ്വാതന്ത്ര്യം ഗുരു എല്ലാവർക്കും കൊടുത്തിരുന്നു. അതൊന്നും നിങ്ങൾ ഒരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതേസമയം ഗുരു പറയുന്നുണ്ട് നിങ്ങളും മനുഷ്യ ശരീരം എടുത്തു വന്നു ഇവിടെ കീഴേടാനാണ് പൂർണ്ണ ഭയം. സംഭാഷണങ്ങൾ ഇത് സത്യമാണോ അസത്യമാണോ എന്നൊക്കെ ആർക്കറിയാം? ചിലപ്പോ ഓരോരുത്തരും അവരുടെ മനോഭാവം എഴുതി വെച്ചിട്ട് ഓരോരുത്തരും എഴുതി വെക്കുന്നതാണ്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ സി വി കുഞ്ഞിരാമ എഴുതി വെച്ചിട്ടില്ലേ, അതുപോലെ ഓരോരുത്തരും അവരവരുടെ ഭാവന അനുസരിച്ച് ഒരുപാട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. സംഭാഷണങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നും നമ്മുടെ പല സ്വാമിമാരും ഒരുപാട് സംഭാഷണങ്ങൾ എഴുതി ഓരോ ഞാൻ പിന്നെ പൊസോട് ദൂരെ കളയും. ഗുരു ചോദിക്കുന്നു, ആ അതെ അങ്ങനെയാണോ ശിഷ്യനോട്, വെറുതെ ഭാവനയിൽ സംഭാഷണം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചോദിച്ചോ പറഞ്ഞോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. സംഭാഷണങ്ങൾ ഒരുപാട് ആൾക്കാർ എഴുതി വിടുന്നുണ്ട്. ഇന്ന് സ്വാമി അവരും അങ്ങനെ എഴുതുന്നുണ്ട്. അവരവരുടെ ഭാവനകളാണ്, അതിന് യാതൊരു അർത്ഥവും. ഗുരു എഴുതിയിരിക്കുന്നതിൽ തന്നെ കൃത്യമൃത്വം കാണിക്കുന്നു. സംഭാഷണത്തെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നു. ഈ സംഭാഷണങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചില വിശ്വസനീയമായ കേന്ദ്രങ്ങൾ എന്താണ്, ഗുരുവിനെ അന്ധമായി പൊക്കണമെന്നും അല്ലെങ്കിൽ ഗുരുവിനെ മനഃപൂർവ്വം താഴ്ത്തണമെന്നും വിചാരമില്ലാത്ത ആൾക്കാരുടെ സംഭാഷണങ്ങൾ അംഗീകരിക്കാം, അത് അംഗീകരിക്കാം. ബാക്കിയുള്ള ഈ ഭ്രാന്തന്മാരുടെ സംഭാഷണങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതൊന്നും നമുക്കങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സമചിത്തതയോടുകൂടി ചിന്തിച്ചിരുന്ന ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞ് സ്വീകരിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഗുരുവുമായിട്ട് ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയെന്ന് വാഗ്ബടാനം തമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വിശ്വസിക്കാം. ശരിയാണ്, ഇനി ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിക്കാം. അത് തന്നെ, അത് ഇവിടെ ഓരോരുത്തരും പറഞ്ഞ് എടുത്തു ചേർത്തെയാണോ അതോ വാഗ്ബടാനന്ദ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കണം എന്താണെന്ന്. അവരൊക്കെ ഒരു നിലപാടുള്ള ആൾക്കാരെ അതൊക്കെ ശരി. ആ കാര്യത്തെ കുറിച്ച് എനിക്കറിയത്തില്ല, അതുകൊണ്ട് അതങ്ങ് വിടും. ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ പറയാം. അവിടെ ഇവിടെ സംഭാഷണങ്ങൾ ഓരോരുത്തരോരോ എഴുതി പഠിപ്പിച്ചു വെക്കും. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ജീവചരിത്രങ്ങൾ എഴുതുന്നവർ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറയുന്നതായിട്ട് എന്താ ബന്ധം? അതൊന്നും എനിക്കറിയില്ല, എനിക്ക് കൃത്യമായി അറിയില്ല. അറിയാത്ത കാര്യം തന്നെ ഞാൻ പറയും. ഗുരുവിനെ കാണുന്ന ഒരു എന്താണ്, ഗുരുവിനെ ആരാധിച്ചോളണമെന്ന് ഗുരുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ആരാധിക്കുന്നവരുണ്ടായിരുന്നു, ആരാധിക്കാത്തവരുണ്ടായിരുന്നു, രണ്ടു കൂട്ടമുണ്ട്. ഗുരുവാരം നിർബന്ധം പിടിച്ചിരുന്നാണ്. പിന്നെ അന്നത്തെ മനുഷ്യര് എന്താണ്, നിരക്ഷരരായ വളരെ സാധുക്കളായ മനുഷ്യരുടെയിൽ ആ ഗുരു പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവർ ഗുരുവിനെ ഈശ്വരനായി കണ്ട് ആരാധിച്ചു. അത് ഒരു വാസ്തവമാണ്. അങ്ങനെ അതാണ് ആശയം പറഞ്ഞ ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാര ബലത്താർ എന്ന് പറഞ്ഞത് ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ്. അതൊരു വാസ്തവമാണ്. പക്ഷെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു. അതൊന്നും ഈ കട്ട് ഗുരുക്കന്മാർ കാണാത്ത പ്രത്യേകതയാണ്. മനസ്സിലായി? എന്റെ ആൾക്കാർ പുറത്തുള്ള വേറെ ആൾക്കാർ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളായിരുന്നു. അത് നടരാജഗുരു അത് മനസ്സിലാക്കിയും ആ രീതിയിൽ ഗുരുവിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് നടരാജഗുരു. അതുകൊണ്ട് തന്നെ എന്താണ്, ഗുരുവിനെ ഈ വ്യർത്ഥ വിശേഷങ്ങൾ ചേർക്കുന്നതിനോട് നടായൂരുവിന് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. ഗുരുവിന് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എന്നാണ് നടായൂർ പരിചയം. അത് ശരിയാണ് തന്നെ, അതൊക്കെ അവരവരുടെ വിശ്വാസം അനുസരിച്ച്. അത്തരം കാര്യങ്ങൾ ഒന്നും നമ്മൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ചിലര് ഗുരുദേവൻ എന്ന് പറയുന്നു, അതവരുടെ വിശ്വാസം. ചിലര് നാരായണ ഗുരു എന്ന് പറയുന്നു, അത് അവരുടെ വിശ്വാസം. അത് ഇങ്ങനെയേ പറയാവൂ എന്ന് നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അതിന്റെ കൊട്ടേഷൻ ഒന്നും നമുക്കാരും തന്നിട്ടില്ല. ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ തന്നെ പറയിപ്പിക്കണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചിലര് അന്ന് തന്നെ എന്താണ് ചിലര് സ്വാമി എന്നാണ് ഗുരുവിനെ വിളിച്ചിരുന്നത്, ചിലര് തൃപ്പാദങ്ങൾ എന്ന് വിളിച്ചിരുന്നു. പലരുടെയും കാഴ്ചപ്പോൾ ഇതായിരുന്നു. ചിലര് നാണുഗുരു എന്ന് വിളിച്ചിരുന്നു. എല്ലാ കാലഘട്ടത്തിലും വിളിച്ചിരുന്നു. ഗുരു അതിനോടൊന്നും അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുരുവിനെ എങ്ങനെ വേണം പറയാനെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഒരു കട്ട് ഗുരുവിനെ സൃഷ്ടിക്കുകയാണ്. അതൊക്കെ അപകടകരമായ കാര്യങ്ങളാണ്. ഗുരുവിന്റെ വ്യക്തിത്വത്തെ മാച്ചു കളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ മറ്റുള്ളവർക്ക് വിടുക, മനസ്സിലായി. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് അവർ പണ്ടെങ്ങനെയാണോ അതുപോലെ ഇനിയും ഗുരുവിനെ അവർ അഭിസംബോധന ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്പാദങ്ങളെന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. സ്വയമിട്ട പേര് നടരാജൻ മാസ്റ്റർ എന്നാണ്. മാസ്റ്റർ എന്ന് പറയുന്നതിന്റെ മലയാളമാണ് എന്ത്? ഗുരു. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഗുരുവിന്റെ ആദ്യകാലത്തെ പേര് നാണു ആശാൻ എന്നായിരുന്നു. ആശാൻ എന്നുള്ളതിനെ എന്താക്കിയത്? ഗുരു എന്നാക്കി. നാണു എന്നുള്ളതിനെ എന്താക്കി? നാരായണനാക്കിയാണ്. നാരായണ ഗുരുവായി. ഇത് ഇതേ യുക്തിയാണ് നടരാജൻ ഉപയോഗിച്ചത്. നടരാജൻ മാസ്റ്റർ, നടരാജൻ ഗുരുവായി. ഇത്രയുള്ള ഒരു കാര്യം. പിന്നെ അന്ന് ഗുരുവിനോട് അടുത്തിരുന്നു. ഗുരുവിന് ഗുരു വേറെ ഏത് ദീക്ഷ ഒന്നും കൊടുത്തതല്ല, ഒരു മഞ്ഞ വസ്ത്രം കൊടുത്തു. അതെയെന്ന് അവിടെ ആരെ? അത് നേരത്തെ പേരല്ലേ, നാടരാ മാസ്റ്റർ അല്ലേ. നാണു ആശാൻ എങ്ങനെ നാരായണ ഗുരുവായി? അതുപോലെയുള്ളു. അത് വിശേഷം ആഗ്രഹിച്ചിട്ടാണ് ആണോ? ഒരാളുടെ പേര് അതെന്തിനാണോ? അത് ആ അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ. നമ്മളെന്തിനാ വേറൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ നടത്തുന്നത്? എത്രയോ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിരുന്നതാണ്, എത്രയോ ആധ്യാത്മിക ശിഷ്യന്മാരുണ്ടാണ്. അദ്ദേഹത്തിന് അങ്ങനെ ചേർക്കുന്നതിനെന്താ പിന്നെ? അതിലൊന്നും യാതൊരു ദോഷവുമില്ല. ഈ എന്താണ് ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് വിശേഷണങ്ങൾ ചേർത്ത് ഗുരുവിനെ സ്തുതിക്കുകയും എന്നാ ഗുരുവിന്റെ ആശയങ്ങളോട് യോജിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഗുരു അതിനേക്ക് എതിർത്തത്. നടരായ മനസ്സിലാകും. നടരായൂർ എന്ന് പറയുന്നത് സത്യസന്ധനായി, സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. ഒരു വ്യക്തി എന്നുള്ളതിന് സത്യസന്ധന. പിന്നെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളോടൊന്നും എനിക്ക് പലയിടത്തും യോജിപ്പില്ല, അത് വേറെ. പക്ഷെ അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഗുരുവിനെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു. ഗുരുവിന്റെ പല ഭാവങ്ങളും ഗുരുവിനെ ആർക്കും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഗുരുവിന്റെ പല ഭാവങ്ങളും ശരിയായി മനസ്സിലാക്കിയ ആളായിരുന്നു, മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ. Mm.